ഇതും അനുകമ്പ ഇല്ലായ്മയാണ്. വേണ്ട, ഒരുപാട് പേർക്ക് ശല്യം ഉണ്ടാവില്ലേ, നമുക്കും ആയിക്കോട്ടെ. എങ്ങനെ പരിപാടി അങ്ങനെ നടത്താൻ പാടില്ല, ഇത് നിയമവിരുദ്ധമാണ്. അതെ, നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ 55 ഡെസിബലാണ് അനുവദിച്ചിട്ടുള്ളത്. 55 ഡെസിബലെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹാളിൻ്റെ അകത്ത് മൈക്ക് വെച്ച് അവിടെ ഇരിക്കുന്നവർ കേൾക്കത്തൊക്കെ ശബ്ദമേ അനുവദിച്ചിട്ടുള്ളൂ. നിയമമുണ്ട് ഇതിന് രാജ്യത്ത്. ഹൈക്കോടതി നിരോധിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം ഇത് പബ്ലിക് ന്യൂയിസൻസാണ്. അപ്പം ഇത് ഇവിടെയുള്ള സ്വാമിമാർക്ക് ഒറ്റ എണ്ണത്തിന് ബോധമില്ല എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവിതാണ്. കാരണം നിയമവിരുദ്ധമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിവർ വിചാരിക്കുന്ന എന്താണ്, നമ്മളിവിടെ ഇരുന്ന് പ്രസംഗിക്കും വർക്കലക്കാർ മുഴുവൻ കേൾക്കണം. ഈ ഒരു ചിന്ത മാത്രമേ, സ്വാർത്ഥത മാത്രമാണ്. ഇത് ഗുരുധർമ്മ പ്രചാരണമല്ല, ഇത് അധർമ്മ സംഘത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇവർ ചെയ്യുന്ന അധർമ്മമാണിത്. കാരണം രാജ്യത്തെ നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ മൈക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇവിടെ പുറത്ത് നിൽക്കുന്ന ആർക്കെങ്കിലും ശല്യമുണ്ടോ? ഇങ്ങനെ ഉപയോഗിക്കാവും. നിങ്ങൾക്കൊരു ഹാളിനകത്ത് മാത്രമേ മൈക്ക് ഉപയോഗിക്കാൻ ഇന്ന് പെർമിഷൻ ഉള്ളൂ. അല്ല, പുറത്ത് നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, അത് നിങ്ങൾ നിർബന്ധപൂർവ്വം ശബ്ദം ഉണ്ടാക്കുന്നത് പൊല്യൂഷനാണ്, എയർ പൊല്യൂഷനാണ്, സൗണ്ട് പൊല്യൂഷനാണ്. എല്ലാവരും ചെയ്യുന്നത് നമ്മളും ചെയ്യുമോ? എന്നാ പിന്നെ മോഷ്ടിക്കാൻ പോ. അത് തന്നെ, എല്ലാവരും ചെയ്യുന്നത് ബോധമില്ലാതെ ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നത്. എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യം ശരിയാവത്തില്ല, നിയമങ്ങൾ അനുസരിച്ച് ചെയ്യുന്നതാണ് ശരി. അല്ല, എല്ലാവരും ചെയ്യുന്നത് ശരി അങ്ങനെയല്ല. ഇത് ഒരു അധർമ്മ സംഘത്തിന് ഇത് ചെയ്യാൻ പറ്റും, ബോധമില്ലാത്തവന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഒരു നിയമവ്യവസ്ഥ അനുസരിക്കണം എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഇത് ചെയ്യത്തില്ല. നമുക്ക് പരിപാടി എടുത്താം, അത് നമ്മുടെ കമ്പൗണ്ടിലായിരിക്കണം. ആൾക്കാരുടെ കർണപുടം പൊട്ടിക്കുന്നതല്ല. ഇത് ഒരുപാട് ദോഷമുണ്ട്, പ്രകൃതിക്ക് ദോഷമാണ്. ഈ ശബ്ദം എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ല, സസ്യങ്ങൾക്ക്, ചെറുപ്രാണികൾക്ക്, എല്ലാ ജീവികൾക്കും ഈ ശബ്ദം ഹാനികരമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനം നടത്തിയിട്ടാണ് ഈ 55 ഡെസിബൽ എന്ന് പറയുന്ന ഒരു ശബ്ദം നിശ്ചയിച്ചു വച്ചിരിക്കുന്നത്. മൃഗങ്ങൾക്ക്, പട്ടികൾക്ക് എല്ലാം ഈ ശബ്ദ അസ്വസ്ഥത ഉണ്ടാകും. പൂച്ച, എല്ലാ ജീവികൾക്കും. അവരുടെ ആരുടെ ഈ കർണകൂടം ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യൻ്റെയും അല്ല. അതുകൊണ്ടാണ് നിയമം വയ്ക്കുന്നത്. പക്ഷേ ഈ എന്താണ്, സ്വാർത്ഥന്മാരായ മനുഷ്യർ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ. നിയമങ്ങൾ വച്ചെങ്കിലും അനുസരിക്കുക, ബാക്കിയുള്ള പോട്ടെ. നിയമവിധേയമായ കാര്യങ്ങളും അനുസരിക്കാനുള്ള ഒരു ബോധം ഈ ധർമ്മസംഘം സ്വാമിമാർക്ക് പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഒരു അധർമ്മ സംഘമാണ്, യാതൊരു സംശയം. ഇങ്ങനെ ഓരോരോ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താണ് ഇവർ മുമ്പോട്ട് പോകും. അതിന് പറയുന്ന ന്യായീകരണം ഇതാണ്. എന്താണ്, നാട്ടുകാർ പലരും ചെയ്യുന്നുണ്ട് എന്നുള്ള പറയുന്നു. എന്തുകൊണ്ട് ഇവർക്ക് ഇതിനകത്ത് വെച്ചുകൂടാ? ഇനിയിപ്പോ അത് അങ്ങോട്ട് പോയാൽ ഒരുപാട് പറയാൻ കാണും. അതൊക്കെ പോട്ടെ. ഈ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അനുകമ്പ എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് അനുകമ്പയല്ല. എന്താ ഇതിന് കാരണം? അതുകൂടെ പറഞ്ഞു, ഇരുൾ അൻപിന മാറ്റും, ബോധമില്ലായ്മ. ഇരുൾ അൻപിന മാറ്റുന്നു, ഇരുളെന്ന് വെച്ചാൽ ബോധമില്ലായ്മ. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവനെ പറയാൻ പറ്റില്ല, കാരണം അവനത് അറിയേണ്ട കാര്യമില്ല. അനുവദിക്കുന്നവരെയാണ് പറയേണ്ടത്. ഇത്രയും വലിയ ശബ്ദ കോലാഹലം ഉണ്ടാക്കുക, ഇനി പോരാത്തതിന് ഗുരു പറഞ്ഞിട്ടുകൊണ്ട് എന്താണോ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി ആശ്രമ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പലതരത്തിൽ മലിനപ്പെട്ടിട്ടുണ്ട്, അതിലൊന്നാണ് ഈ ശബ്ദ കോലാഹലം എന്ന് പറയുന്നത്. പക്ഷേ അതനുസരിക്കത്തില്ല. എന്നിട്ട് ഇവരൊക്കെ ഗുരുധർമ്മം പ്രചരിപ്പിച്ച് അവാർഡ് വാങ്ങിക്കാൻ നടക്കുകയാണ്. ഗുരുധർമ്മം പ്രചരിപ്പിച്ച് അവാർഡ് കിട്ടണം. അതിനുവേണ്ടി നല്ല കാര്യം, അത് നല്ല കാര്യം. പക്ഷെ ഇക്കാര്യത്തിൽ ബോധമില്ല. അത് പ്രസിഡന്റ് ആയാലും ശരി, സെക്രട്ടറി ആയാലും ശരി, ഖജാൻജി ആയാലും ശരി, ആരായാലും ശരി, ബോധമില്ലെന്ന് തന്നെ ഞാൻ പറയും. കാണുമ്പം മുഖത്ത് നോക്കിയും പറയും. ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ബോധമില്ലാത്ത പ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത്. അതായത് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ നമ്മളെ ആർക്കും ഇഷ്ടമില്ലാതെ വരും. വേണ്ട എന്ന് വിചാരിച്ച് ആരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സ്തുതി പറയാനൊന്നും എന്നെ കിട്ടത്തില്ല. പറയേണ്ട കാര്യം പറഞ്ഞേ പറ്റും. അപ്പൊ ഇതിന് കാരണം ഇതാണ്. ഈ പറയുന്നതാണെന്ത്? ഇരുൾ അൻപിന മാറ്റും ബോധമില്ലായ്മ. ഇരൾ, ഇത് തിരുക്കുറൽ, ഇതേ വാക്ക് തിരുക്കുറൽ ഉപയോഗിക്കുന്നതാണ്. ഇരുൾ അനുകമ്പയെ മാറ്റും. ഈ അനുകമ്പ എന്ന് പറയുന്നത് എന്താണ്? മറ്റ് ജീവികളോടുള്ള നമ്മുടെ ഒരു കരുതലാണ്. അതിനെ മാറ്റും. ഇരുളെന്ന് പറയാൻ കാരണമുണ്ട്. ഈ അറിവില്ലായ്മ, അറിവില്ലായ്മയ്ക്ക് ഇരുളെന്ന് പേര് വരാൻ കാരണം ഇരുട്ടെന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? ഇരുട്ടിൽ നമ്മൾ വെളിച്ചം ഇല്ലെങ്കിൽ ഒന്നിനും കാണാൻ പറ്റില്ല. അല്ല, അറിവില്ലായ്മ എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ, നമ്മൾ ഒന്നിനെ അറിയുന്നില്ല. അതങ്ങനെ ആ പേര് വരാൻ കാരണം ഉറക്കമാണ്. ഉറക്കത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊന്നിനെ അറിയുന്നില്ല, ഒന്നും അറിയാതെ അവിടെ നിന്ന് ഉറങ്ങും. അപ്പം അതൊരു ഇരുളാണ്. നമ്മൾ ഉണർവിലേക്ക് വന്നിട്ട്, ഉണർവിലേക്ക് വന്നിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഇതുവരെ എവിടെയായിരുന്നു? അറിവില്ലായ്മയാകുന്ന ഒരു ഇരുൾ. അങ്ങനെയാണ് ഈ അറിവില്ലായ്മയ്ക്ക് ഇരുളെന്നൊരു പേര് വന്നത്. അപ്പം ഇതൊരു തിരിച്ചറിവാണ് അനുകമ്പ എന്ന് പറയുന്നത്. നല്ല ഔദാര്യമല്ല. മുമ്പും പറഞ്ഞാണ് നമ്മൾ എന്താണ് ഒരു ഈ ഔദാര്യം എന്ന് പറയുന്നത് എല്ലാവരും കാണിക്കും. ഒരു കൊള്ളക്കാരൻ കൊള്ളയടിച്ച് സമ്പത്തെല്ലാം അയാൾ കൈവശപ്പെടുത്തിയിട്ട് ജീവനെ മാത്രം എടുക്കുന്നില്ല. അതൊരു ഔദാര്യമാണ്, അത് അനുകമ്പയല്ല. ഇത് അനുകമ്പ എന്ന് പറയുന്നത് എന്താണ്? തിരിച്ചറിവാണ്. അല്ല, ഇത് തിരിച്ചറിവാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ആ തിരിച്ചറിവില്ലെങ്കിൽ ഇത് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് തിരിച്ചറിവ് വേണ്ടതാണ്. നമ്മളീ ചെയ്യുന്ന ഈ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നത് മറ്റുള്ള ജീവജാലങ്ങൾക്കെല്ലാം ദോഷം ചെയ്യുന്നതാണ് എന്നുള്ള ആ തിരിച്ചറിവ്, ആ തിരിച്ചറിവില്ല. ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് അൻപില്ലാതായി പോകും. അതാണ് ഇരുള് അൻപിനെ മാറ്റും. ഇരുളെന്ന് പറയുന്നത് അൻപിനെ മാറ്റുന്നു എന്ന് പറയുന്നതാണ്. ഇരുൾ അൻപിനെ മാറ്റും. അല്ലലിൻ കരുവാകും. അല്ലലിൻ ആശ്രയം. കരു എന്ന് വെച്ചാൽ ആശ്രയം. മൂസ എന്ന് പറയുന്നതാണ് കരു. ചെമ്പും വാർപ്പും കിണ്ടിയൊക്കെ വാർത്തെടുക്കുന്ന മൂസാനാണ് കരു എന്ന് പറയുന്നത്. അപ്പോ അല്ലലിന് ആശ്രയമാണത്. ദുഃഖത്തെ ഉണ്ടാക്കുന്നുണ്ടേ അതെല്ലാവർക്കും. അവൻ അറിഞ്ഞോ അറിയാതെയോ ഈ ശബ്ദ സൗണ്ട് പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം ഇത് ഉണ്ടാക്കുന്നവനും ദുഃഖം ഉണ്ടാക്കുന്നു, മറ്റ് ജീവജാലങ്ങൾക്കും ദുഃഖം ഉണ്ടാക്കുന്നു. അപ്പം അവന് വിവേകമില്ല. വിവേകമില്ലാത്തതുകൊണ്ട് അവന് ആ മറ്റുള്ളവരെ ദ്രോഹിക്കരുതെന്നുള്ള ചിന്തയില്ല. ആ ദ്രോഹിക്കരുതെന്ന ചിന്ത ഇല്ലാതെ വരുമ്പം മറ്റുള്ളവന് ചെയ്യുന്ന ദ്രോഹം അവനും ദ്രോഹമായി വരും. അവൻ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതാണ് എന്തു പറഞ്ഞത്? അല്ലലൻ കരുവാകും. ദുഃഖത്തിന് ഇത് കരുവാണ്. മറ്റുള്ളവരുടെ തെറ്റ് വെച്ചിട്ട് നമ്മൾ ന്യായീകരിക്കരുത്. അത് എന്താണ് ഈ പറയുന്ന ഇരുളാണ്. മറ്റുള്ളവൻ തെറ്റ് ചെയ്താൽ അത് തെറ്റാണ്, നമ്മൾ തെറ്റ് ചെയ്താൽ അത് നമ്മുടെ തെറ്റാണ്. അല്ല മറ്റുള്ളവൻ തെറ്റെയ്യുന്നതുകൊണ്ട് ഞാൻ തെറ്റെയ്തുകൊണ്ട് എന്റെ തെറ്റ് ശരിയാകത്തില്ല. മനുഷ്യൻ തെറ്റ് ശരിയും ചെയ്യും, തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്, അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തോരും തെറ്റ് ചെയ്യുന്നവർ മാത്രമേ കാണൂ, അധർമ്മം മാത്രമേ കാണൂ, പിന്നെ ധർമ്മസംഘം കാണത്തില്ല, അധർമ്മസംഘമായി മാറും. അതുകൊണ്ട് അല്ലനൻ കരുവാകും, എല്ലാ തരത്തിലുള്ള ദുഃഖം തനിക്കും അന്യനും ദുഃഖത്തിന് കാരണമായി തീരും. ഈ അനുകമ്പ എന്നുള്ള തിരിച്ചറിവില്ലെങ്കിൽ, അനുകമ്പയ്ക്ക് വേണ്ട തിരിച്ചറിവ്, അനുകമ്പയും ഒരു തിരിച്ചറിവാണ്. എന്ത്, ആരെയും ഉപദ്രവിക്കരുതെന്നുള്ള അതൊരു തിരിച്ചറിവാണല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് അത് ദുഃഖത്തിന് കരുവാകും, ആശ്രയമാകും. കുരുവാം ഇത് ഏതിനും, കുരു എന്ന് വെച്ചാൽ കാരണം, ഇത് ഏതിനും കുരുവാകും. ഏതു എന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലൽ, തൊട്ട് മുമ്പ് പറഞ്ഞ അല്ലലിനെ കുറിച്ച് പറയുകയാണ്. ഏതല്ലലിനും ഇത് കുരുവാകും. അല്ലൽ എന്ന് വെച്ചാൽ ദുഃഖം, ഏത് തരത്തിലുള്ള ദുഃഖത്തിനും ഇത് കാരണമായി തീരും. ഏത് തരത്തിലുള്ള ഏതിനും, ഏത് തരത്തിലുള്ള അല്ലലിനും ഇത്, ഈ ഇരുൾ, ഇരുളിനാണ് ഇതെന്ന് പറയുന്നത്, കുരുവാകും, കാരണമായി തീരും. മറ്റുള്ളവർക്ക് ഭദ്രം ഉണ്ടാകരുത് എന്നുള്ള കാരണം. ഇപ്പോൾ ഒരു പ്രകൃതിയുടെ കാര്യം തന്നെ എടുക്കാം. മനുഷ്യനവൻ്റെ സ്വാർത്ഥത കൊണ്ടും അത്യാഗ്രഹം കൊണ്ടും വീണ്ടും വിചാരമില്ലാതെ പ്രകൃതിയെ നശിപ്പിക്കുന്നു. അങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ ജീവജാലങ്ങളെയും ജീവനില്ലാത്തവനെയൊക്കെ ഒരു വിവേചനമില്ലാതെ നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അവന് ദുഃഖത്തെ ഉണ്ടാക്കും, അതവന് ദുഃഖത്തെ ഉണ്ടാക്കുന്നു. ഇന്നിപ്പോൾ മനുഷ്യൻ അതിന് വേണ്ടിയിട്ടല്ലേ എന്തെല്ലാം പ്ലാനുകളും പദ്ധതികളും ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ അവിടെ പ്രകൃതിയെ, മനുഷ്യൻ്റെ ഉപഭോഗം എന്ന് പറയുന്ന പ്രകൃതിയിലായിരിക്കും. അവൻ്റെ വളർച്ചയ്ക്കും അവൻ്റെ പുരോഗമനത്തിനുമൊക്കെ അവൻ പ്രകൃതിയെ ആശ്രയിക്കും. അപ്പോൾ പ്രകൃതിയെ അവന് ആശ്രയിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ വിവേകരഹിതമായി പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോഴാണ് അത് അവന് ദുഃഖത്തെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രകൃതിയുടെ മിതമായ ഉപഭോഗം, അതാണെന്ന് എല്ലാവരും പറയും. എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രങ്ങളും എല്ലാവരും പറയുന്നത് എന്താണ്, പ്രകൃതിയുടെ മിതമായ ഉപഭോഗമേ പാടുള്ളൂ. സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ലാഭം കൂട്ടാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതിയെ നശിപ്പിച്ച മനുഷ്യൻ്റെ എന്നോട് ചെയ്യുന്ന ക്രൂരത മാത്രമല്ല, പ്രാണികളോട് ചെയ്യുന്ന ക്രൂരത മാത്രമല്ല, ഈ ഭൂമിയോട് ചെയ്യുന്ന ക്രൂരതയായിത്തീരും. മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളതിൽ ആകെ ജീവനുള്ളത് ഈ ഭൂമിയിലാണ്. അവൻ അനുകമ്പയില്ലാതെ അവൻ പ്രവർത്തിച്ചാൽ ഈ ജീവിയിലെ മനുഷ്യവാസം തന്നെ അസാധ്യമായിത്തീരും. അവൻ്റെ സ്വാർത്ഥത കൊണ്ട്, അവൻ്റെ അനുകമ്പ ഇല്ലായ്മ കൊണ്ട്. അതുകൊണ്ടാണെന്ന് ലോകം മുഴുവൻ ഉണർന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാർബൺ എമിഷൻ ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ പല രാജ്യങ്ങളും അമേരിക്കക്കാർ ആവശ്യപ്പെടുന്നു ചൈനയ്ക്കും ഇന്ത്യക്കുമൊക്കെ ഫൈൻ അടിക്കണം. എന്നിട്ട് ആ പൈസ കൊണ്ട് ഈ പാരിസ്ഥിതിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ ക്ഷേമ പ്രവർത്തനത്തിന് അത് ഉപയോഗിക്കണമെന്നുള്ള വാദം വരെ ഇന്ന് വരുന്നു ലോകരാഷ്ട്രങ്ങളിൽ നിന്ന്. ഇന്ത്യയും ചൈനയും ഒന്നും അത് വേണ്ട രീതിയിൽ നിയന്ത്രിക്കുന്നുണ്ട്. നരേന്ദ്രമോദി വാക്കുകൊടുത്തിരിക്കുകയാണ് ഞങ്ങളത് നിയന്ത്രിച്ചോളാം. അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാവും. എന്തുകൊണ്ടാണ് ഈ പറയുന്ന കണ്ണടച്ചുള്ള സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി വ്യവസായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കണ്ണടച്ചുള്ള പോക്കാണത്. ഉൽപാദനം കൂട്ടാൻ ശ്രമിക്കും. ഉൽപാദനം കൂട്ടാൻ ശ്രമിക്കുമ്പോൾ വലിയ വലിയ ഫാക്ടറികളൊക്കെ ഉണ്ടാക്കും, അതിനെല്ലാം സൗകര്യം കൊണ്ടുകൊടുക്കും, സമ്പത്ത് സ്വരുക്കൂട്ടണം, ആ സമ്പത്തിന് നല്ലൊരു ഭാഗം ആയുധങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം. നമ്മുടെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം ആയുധത്തിന് ചിലവഴിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങൾ അത് കൂട്ടിവെക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതാണ് ഈ പാരസ്യ പ്രശ്നം കൂടുതലും ഉണ്ടാക്കുന്നത്. സമ്പത്തെല്ലാം അങ്ങോട്ട് പോകും. എന്തുകൊണ്ട്? പരസ്പര വിശ്വാസം, ആർക്കും പരസ്പരം വിശ്വാസമുണ്ട്. അപ്പം ആരും ആക്രമിക്കുമെന്നുള്ള ഭയം, ഇന്ത്യക്ക് ഭയം പാകിസ്ഥാൻ ആക്രമിക്കുന്നു, പാകിസ്ഥാന് ഭയം ഇന്ത്യ ആക്രമിക്കുന്നു, ചൈനയ്ക്ക് ഭയം ഇന്ത്യ ആക്രമിക്കുന്നു, ഇന്ത്യക്ക് ഭയം ചൈന ആക്രമിക്കുന്നു. ഇങ്ങനെ പരസ്പരം ഭയം നിട്ട് ആയുധങ്ങൾ ലക്കും ലകാനുമില്ലാതെ കൂട്ടിവെക്കുകയാണ്. ഇതിനുവേണ്ടി ചെയ്യുന്നത് എന്താണ്? സമ്പത്ത് മുഴുവൻ ഇങ്ങനെയുള്ള ആയുധ വികസനത്തിന് വേണ്ടി ചെലവാക്കുന്നു. ഇതെല്ലാം വളരെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുകയാണ്. ലോകത്തെല്ലാം ഇന്നത് ചർച്ച ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഭയങ്കരമായി അഭിമാനിക്കും. എന്താണ്? നമുക്ക് ഇത്ര പ്ലെയിനുണ്ട്, ഇത്ര മിസൈലുണ്ട്, നമുക്ക് അണുവായുധമുണ്ട്. പക്ഷേ നമ്മുടെ തലയിൽ തന്നെ പതിക്കുന്ന സാധനമാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. ഏത് സമയം നമ്മുടെ തലയിൽ തന്നെ വീഴും. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ഇത് നശിപ്പിച്ചിട്ട് മനുഷ്യവർഗത്തിന് മൊത്തം, മനുഷ്യനല്ല പ്രാണികൾക്കും എല്ലാം നാശമായി തീരും. അപ്പം അടിസ്ഥാനപരമായി മനുഷ്യനിങ്ങനെ ഒരു ചിന്ത വേണം. എന്താണ്? ഒരു പീഡയറുമ്പിനും വരുത്തരുത്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ ഈ പാരിസ്ഥിതിക വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട കാര്യമാണ്. അല്ല, ഗുരുദേവ ഗുരുദേവ എന്നൊരു നീട്ടി വിളിക്കുകയല്ല. ഇതെങ്ങനെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ ഇതിനൊക്കെ എന്താണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഗുരുവിൻ്റെ ആശയം കൊണ്ട് പ്രായോഗികമായി എന്ത് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റും എന്നുള്ള പ്രായോഗികമായി ഇത്രയേ ഉള്ളൂ. ഏറ്റവും അടിസ്ഥാനപരമായി ലോകം മുഴുവൻ ഈ ഒരു ആശയത്തെ സ്വീകരിക്കണം. എന്താണ്? ഒരു പീഡ ഉറുമ്പിനും വരുത്തരുത് എന്നുള്ള ആശയത്തെ സ്വീകരിച്ച് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ രാഷ്ട്രീയമായി, അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം. അത് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തും. ലോക നേതാക്കന്മാർക്ക് അതിനൊക്കെയുള്ള ഇച്ഛാശക്തി ഉണ്ടാവും. ആയുധ മത്സരത്തിനല്ല പോകേണ്ട. ആയുധ മത്സരത്തിന് പോകുന്ന ഇതുകൊണ്ടാണ്. എന്താ പറയുന്നത്? അവൻ ആയുധം സംഘടിക്കുന്നു, അതുകൊണ്ട് ഞാനും ആയുധം സംഘടിക്കുന്നു. ഇത് അപകടമാണ്. അപ്പൊ ഇവിടെ ഒന്നിച്ചു ചേർന്നിട്ട് എന്ത് ചെയ്യണം? എല്ലാവരും കൂടെ കൂടിയാലോചിച്ചിട്ട് ഒരു കാലത്ത് അണുവായുധ നിരായുധീകരണം എന്ന് പറഞ്ഞൊരു ഉടമ്പടി ഉണ്ടാക്കി ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ ആയുധ നിരായു എല്ലാവരും ചേർന്നാൽ മതിയല്ലോ. ആയുധ നിരായുധീകരണം എന്നൊരാശയത്തിൽ ലോകത്തിൽ രാഷ്ട്രീയ ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മത്സരം അവസാനിപ്പിക്കാമല്ലോ. ആരും ഉണ്ടാക്കാതിരുന്നാൽ ഈ പണമെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിന് ഉപയോഗിക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. ഇതിനുള്ള ബോധവൽക്കരണമാണ് ജീവകാരുണ്യം എന്ന് പറയുന്ന ആശയം കൊണ്ട് നമ്മൾ വരുത്തേണ്ടത്. ആണ്, അവരാണ് ഏറ്റവും പണം ഉണ്ടാക്കുന്നത്. അവരാണ് ഈ പരിസ്ഥിതി ഇത്രയും മലിനമാക്കുന്നത്. ഓരോ ആയുധ പരീക്ഷണങ്ങളും ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുകയാണ്. ഒരു മിസൈലൊക്കെ പരീക്ഷിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അത് പരിസ്ഥിതിയുടെ സന്തുലിതയെ മുഴുവൻ തകടം മറിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് വലിയ അഭിമാനമാണ്. അതിൻ്റെ പിന്നിലുള്ള പ്രത്യയശാസ്ത്രം എന്താണ്? കൊല്ലുക എന്നുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്. അവൻ എന്നെ കൊല്ലും മുമ്പേ അവനെ കൊല്ലുക, ഇതാണ് ഗീതയിലെ തത്വശാസ്ത്രം. അവർ നിന്നെ കൊല്ലും അവനും മുമ്പേ നീ എന്ത് ചെയ്യണം? അവരെ കൊല്ലുക. അത് എങ്ങനെ കൊല്ലണം? അറപ്പില്ലാതെ കൊല്ലണം. ഇത് വളരെ അപകടകരമായൊരു പൈശാചികമായൊരു ചിന്താഗതിയാണ്. അങ്ങനെ കൊല്ലാൻ പറയും. ഇതിൽ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ്? നിങ്ങളുടെ വിജയത്തിലും പരാജയത്തിലും സമചിത്തത വേണം. അതൊക്കെ നല്ല കാര്യമാണ്. ഇപ്പൊ പരീക്ഷ എഴുതുന്ന പിള്ളേരോട് പറയാം, എന്താണ്, വിജയത്തിലും പരാജയത്തിലും നിങ്ങൾ സമചിത്തതയോടെ ഇരിക്കണമെന്ന് കൊച്ചുകുട്ടികളെടുത്ത് പറഞ്ഞു കൊടുക്കുക, നല്ല കാര്യമാണ്. ഇപ്പൊ പ്രണയ നൈരാശ്യം വന്നിട്ട് കൊല്ലുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, യുവാക്കളും യുവതികളും വിഷം കൊടുത്ത് കൊല്ലുന്നു, പെണ്ണുങ്ങൾ ആണുങ്ങൾ തീവച്ച് കൊല്ലുന്നു, അവരോടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക. എന്താണ്, ഇതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും, നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട, കൊല്ലാനൊന്നുമുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് സഹിക്കാൻ വേണ്ടി നിങ്ങൾ ആശ്രമത്തിൽ വരും, ഞങ്ങൾ സന്യാസം തരാം, പ്രശ്നം പരിഹരിച്ചു തരാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉപദേശിക്കാം അല്ലേ. അപ്പൊ അവരാരും കൊല്ലാനും വേണ്ട, കൊല്ലിയും വേണ്ട, നിറ ആശ്രമത്തിൽ വരിക, അതൊരു അഭയക സ്ഥാനമാണ്. അവനെ ബോധവൽക്കരിച്ചല്ലേ അവൻ വരുന്നത്. എന്തായാലും കൊല്ലുന്നതിന്ന് അവൻ പിന്മാറണമല്ലോ. ഇവിടെ എന്തായാലും ഇവിടെ ബോധമുള്ളവർ വന്നിട്ട് സമാധാനമില്ലല്ലോ, പിന്നെ ബോധമില്ലാത്തവരോടെ വരട്ട്, ഇവിടെ സമാധാനം പോകുമെന്ന് പറയാം. ഇവിടെ പോകാതിരിക്കുന്ന സമാധാനം വല്ലതും ഉണ്ടോ? അവിടെ എല്ലാം പോയി കിടക്കുകയല്ലേ. അപ്പോ അതിനൊക്കെ കൊള്ളാം, ജയത്തിനും പരാജയത്തിനും സമമായിരിക്കും. പക്ഷെ കൊല്ലുക എന്ന് പറയുന്നതേ പൈശാചിക തന്ത്രമാണ്. അങ്ങനെയുള്ള ആശയങ്ങൾ വരുന്നുണ്ട് ഗീതയിൽ, അതൊക്കെ എടുത്തു മാറ്റേണ്ടതാണ്. കൊല്ലാൻ നിങ്ങൾ നിർമ്മമനായി നിരഹങ്കാരനായി ഞാൻ അസംഗമായ ആത്മാവാണെന്ന് വിചാരിച്ച് കൊന്നുകളയുക എന്ന് പറയുന്നത് ഇത്രയും പൈശാചികമായ ഒരു ആശയം ലോകത്ത് പറയാനില്ല. കൊല്ലുമ്പോ അറപ്പില്ലാതിരിക്കുക എന്ന് പറഞ്ഞു എത്ര ക്രൂരമാണത്. എങ്ങനെ ആർക്ക് കൊല്ലാൻ പറ്റും? അത് ഈ പറയുന്ന അനുകമ്പയായിട്ട് എവിടെ യോജിക്കുന്നു? എന്നിട്ട് പറയുന്നത് എന്താണ്? ഞാൻ എല്ലാരെയും കൊന്നിരിക്കുന്നു, നീ ഇവിടെ കൊന്നരേ, ഞാൻ കൊന്ന് കൊന്ന കൊന്നവരുടെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഗീതയിൽ. ഇത്രയും പേരെ ഞാൻ കൊന്നിട്ടിരിക്കുകയാണ്. ഇനി നിന്റെ ജോലി എന്താണ്? ശവത്തിൽ കുത്തുക, കൊല്ലുക, കൊല്ലു കൊല്ലു കൊല്ലു. ഇത് ഇതൊരിക്കലും ആധുനിക പരിഷ്കൃത മനുഷ്യന് ചേർന്ന ഒരു ആശയമല്ല. അനുകമ്പയും ഗീതയും തമ്മിൽ ഒരിക്കലും യോജിക്കത്തില്ല, ആ ആശയം തമ്മിൽ. അതാ ഞാൻ പറയുന്നു, ധ്യാനത്തെക്കുറിച്ചോ ഭക്തിയെക്കുറിച്ചോ ഒന്നുമല്ല പറയുന്നു. അതിന്റെ ഇടയ്ക്കൂടെ ഇതുകൂടെ കയറ്റി വിടുകയാണ്. ആധ്യാത്മികമായ ആശയങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കൊല്ലുക ഒരിക്കലും വരാൻ പാടില്ല, അത് അപകടമാണ്. ഹിംസ ഒരിക്കലും കടന്നു വരാൻ പാടില്ല. ബാക്കിയൊക്കെ നല്ലതായിരുന്നു. ഭക്തിയോ അതാർക്കും ദോഷമുണ്ടല്ലോ, യോഗമോ ജ്ഞാനമോ. പക്ഷെ ജ്ഞാനം കൊല്ലാൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു, ഭക്തി കൊല്ലാൻ ഉപയോഗിക്കുക, ഭക്തിയും കൊല്ലാൻ ഉപയോഗിക്കും. എന്താ പറയുന്നത്? ഭഗവാൻ കുറെ പേരെ കൊന്നിട്ട് മോക്ഷം കൊടുക്കുന്നു എന്നാണ്. ഭഗവാൻ സർവശക്തനല്ലേ, കൊല്ലാതെ മോക്ഷം കൊടുത്തൂടെ? ഒരു മനുഷ്യനെ നന്നാക്കാൻ ഉള്ള ശേഷി ഈശ്വരനല്ലേ, കൊല്ലാതെ അവനെ നന്നാക്കിക്കൂടെ? നന്നാക്കിയിട്ട് ജീവിക്കാൻ അനുവദിച്ച എത്രയോ എന്നല്ല അവൻ മറ്റുള്ളവർക്ക് മാതൃകയാകത്തില്ലേ? കൊന്നിട്ട് നന്നാക്കുന്ന എങ്ങനെ? അതെന്ത് യുക്തിയാണ്? ഒരുത്തം വളരെ മോശമാണെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാൻ എന്താ ചെയ്യേണ്ടത്? അവനെ നന്നാക്കണം. നന്നാക്കിയിട്ട് അവൻ ലോകത്ത് ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി അവൻ ജീവിക്കണം. കൊന്നിട്ട് മോശം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്? അവന് ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയാണ്. ഇത് ഏത് ഭഗവാൻ? എവിടത്തെ ഭഗവാൻ? ഭാഗവതം പോലുള്ള പുസ്തകങ്ങളിലൊക്കെ ഇതാ പഠിപ്പിക്കുന്നു. പിന്നെ ഈ കേൾക്കുന്നവർ ഇതൊന്നും കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, പൊട്ടന്മാരതുകൊണ്ട് പ്രശ്നമില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ വലിയ അബദ്ധമാണ്. ഇന്നത്തെ ആധുനിക മനുഷ്യന് ചേർന്ന ആശയങ്ങളല്ല. അടുത്ത് പറയും, അടുത്ത് ഒരു ജീവിക്കാനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. എല്ലാ ജീവികൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ഒരാളുടെ അവകാശത്തെ വേറൊരാൾക്ക് അത് കവർന്നെടുക്കാൻ യാതൊരു ദൈവത്തിനായാലും ഇല്ല, ആർക്കുമില്ല. ഇനി അവൻ മോശമാണോ, അവനെ നന്നാക്കാൻ ശ്രമിക്കുക, അത് ചെയ്യാമല്ലോ. ദൈവം വിചാരിച്ച് നടക്കാത്ത കാര്യം ഇവിടെ എന്താ ഉള്ളത്? ഒരു കംസൻ ആൾ വളരെ പേശക പോട്ടെ, വളരെ മോശമാണ്, ദൈവം വിചാരിച്ച നന്നായി കൂടി. ദൈവം വിചാരിച്ച ദൈവത്തിന് അസാധ്യമായിട്ട് എന്താ ഉള്ളത്? അതിന് വേറെ ഈ കംസനെ കൊല്ലുകയാണോ ചെയ്യേണ്ടത്? രാവണൻ മോശം തന്നെ സമ്മതിച്ചു. പല കാര്യത്തിലും രാമനേക്കാളും ശ്രേഷ്ഠനാണ് രാവണൻ. എന്താണ്, ഇവിടുന്ന് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി, ആഗ്രഹം തോന്നി തട്ടിക്കൊണ്ടുപോയി. അന്ന് അതൊക്കെ നാട്ടുകിടപ്പായിരുന്നു, പക്ഷെ ചെയ്ത് തെറ്റാണ്, ശരിയെന്നല്ല പറയുന്നു. അവിടെ കൊണ്ട് താമസിപ്പിച്ച്, എന്നിട്ട് ആ പെണ്ണിനെ ആള് പറഞ്ഞ് നിന്റെ കൂടെ പൊറുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് വേറെ ഭർത്താവുണ്ട്, നിന്റെ കൂടെ പൊറുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ദേഷ്യമൊക്കെ ഒന്ന് പലതുമൊക്കെ കാണിച്ചെങ്കിലും അവളെ ഉപേക്ഷിച്ചില്ലല്ലോ, പിടിച്ചോണ്ട് പോയവളെ ഉപേക്ഷിച്ചില്ല. രാമനാണെങ്കിലോ കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിച്ച. അപ്പൊ ആരാം വെച്ചം ആരാണോ കൂടുതൽ ഭേദമാരാണ്? ആ പിന്നെന്തോ, അതുകൊണ്ടാണ് സഹോദരനെ ഇപ്പൊ രാവണയ്ക്ക് ഈ ജയ് എന്ന് വിളിച്ചത്. രാവണൻ സീതയോട് പറഞ്ഞില്ല നീ കുറുക്കന്മാർ എന്താണ് കുരങ്ങന്മാരെ കൂടെ പുറത്തോന്ന് പറഞ്ഞില്ല. പക്ഷെ രാമൻ സീതയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നീ എന്താണ് ഈ കുരങ്ങന്മാരെ കൂടെ പോയി പുറത്തോന്ന് പറഞ്ഞു, എനിക്ക് തന്നെ വേണ്ട. അന്നത്തെ കാലത്ത് സ്ത്രീകളോ അതൊക്കെ പറഞ്ഞ പിന്നെ അവർക്ക് രക്ഷയില്ല, മരിക്കുകയല്ലാതെ പിന്നെ ജീവിതമില്ല. ആത്മഹത്യ ചെയ്യാതെ അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ സ്ത്രീക്ക് രക്ഷയില്ല. ആ കാലഘട്ടത്തിൽ അറിയുമ്പോൾ ഇപ്പൊ ഇത്തരം പിന്തിരിപ്പിന് ആശയങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആയിരക്കണക്കിന് വർഷങ്ങൾ സ്ത്രീകളെ പീഡിപ്പിച്ചത്. പീഡിപ്പിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയാണ്. രാമനും കൃഷ്ണനും ഒന്നുമില്ല, ഇതൊക്കെ കഥാപാത്രങ്ങളാണ്. ഈ പീഡകന്മാര് എഴുതി ഉണ്ടാക്കുന്ന സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളാണ്, അതിനകത്ത് വേറെ ഒന്നുമില്ല. എനിക്കിപ്പോ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നേരിട്ട് പറയാതെ ഭഗവാൻ പറഞ്ഞെന്ന് പറയും. നിങ്ങൾ പറയാറില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയും ഗുരുദേവൻ പറഞ്ഞെന്ന് പറയും. നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല, അപ്പൊ ഗുരുദേവൻ പറഞ്ഞെന്ന് പറയും. എന്നിട്ട് കള്ള പ്രമാണങ്ങളും ഉണ്ടാക്കും, പറയും തട്ടുംപുറത്തിരുന്ന ഒരു പുസ്തകത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയും, ദർശനം ഉണ്ടായെന്ന് പറയും, വെളിപാടുണ്ടായെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറയാനുള്ള കൊള്ളരുതാമകളെല്ലാം ഗുരുദേവന്റെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിക്കും. ഇത് തന്നെയാണ് പണ്ടും നടന്നത്. പണ്ട് ഇവർക്ക് ഈ എന്താണ് പീഡകന്മാർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ ആരും കേൾക്കാത്തതുകൊണ്ട് അവരോരോ ദൈവങ്ങളെ സൃഷ്ടിച്ച്, ശ്രീകൃഷ്ണനെന്നും ശ്രീരാമനെന്നും പറഞ്ഞ് ദൈവങ്ങളെ സൃഷ്ടിച്ച് അവരെ കൊണ്ട് പറയിച്ചാണ് ഈ ഭഗവത്ഗീതയും ഭാഗവതും എല്ലാം. അങ്ങനെയാണ്, അതിനകത്ത് നല്ല കാര്യങ്ങളില്ലെന്ന് തന്നെ ഞാൻ പറയും, നല്ലതുണ്ട്. പക്ഷേ ഒരു കുടം പാലിൽ ഒരു തുള്ളി വിഷം കലകി കഴിഞ്ഞാൽ പിന്നെ കുടിക്കാൻ പറ്റുമോ? ഒരുപാട് വിഷം വേണ്ടല്ലോ, പൊട്ടാസ്യം സയനൈഡ് എത്ര മതി, ശകലം മതി. പാലാണെന്ന് വിചാരിച്ച് നമുക്ക് എടുത്ത് കുടിക്കാൻ പറ്റും, ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞു കുടിക്കാൻ പറ്റൂ. പൊട്ടാസ്യം സയനൈഡാണ് ഒരു ശകലേ ഉള്ളു, കുടിച്ചോന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കൂ? കുടിക്കാൻ പറ്റത്തില്ല, കൊടും വിഷമാണ് കലക്കിയത്. അതാണ് ഇവിടെ ഈ ഇത്രയും ജാതീയമായ പീഡനങ്ങൾ അത് ഇതൊക്കെ ഇവിടെ വർഷങ്ങളോളം നടന്നത്. അതുകൊണ്ടാണ് ഹിംസ നടന്നത്, അതുകൊണ്ടാണ്. അതിനൊരു പ്രധാന കാരണം, അത് മാത്രമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പ്രധാന കാരണം അതാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവനെ ആർക്കും വേണ്ട, പറയുന്നവനെ തിരസ്കരിക്കും. നിങ്ങളും അധികം താമസിക്കാതെ എന്നെ തിരസ്കരിക്കും. യഥാർത്ഥം പറയുന്നവനാർക്കും ആവശ്യമില്ലാതെ വരും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്റെ കാലവ് കഴിയാറായി, നിങ്ങൾ സ്വീകരിച്ചാലും കൊള്ളാം തിരസ്കരിച്ചാലും കൊള്ളാം, എനിക്കൊരു ചുക്ക് സംഭവിക്കാൻ പോകുന്നു. പക്ഷെ ഇതാണ് എന്റെ വാസ്തവം. ഇതൊക്കെ മനുഷ്യത്വ വിരുദ്ധമാണ്. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കൊല്ലുക, കൊന്ന് മോക്ഷം കൊടുക്കുക, ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള മാനവികതയും അതിനകത്തില്ല. യാതൊരു തരത്തിലുള്ള ആദർശ ശുദ്ധിയില്ല. അനുകമ്പ രാഹിത്യം മാത്രമേ ഉള്ളൂ. അവിടെ അനുകമ്പയില്ല, സഹജീവികളോടുള്ള അനുകമ്പയില്ല. കൊല്ലാൻ പഠിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രവും മനുഷ്യനെ നന്മയിലേക്ക് ഒരിക്കലും നയിക്കുന്നില്ല. അപ്പോ ആൾക്കാർ അതുകൊണ്ട് പറ്റുന്ന എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ ഗീതയിൽ ഭക്തിയെ കുറിച്ച് പറയുന്നു. ഒരു ഭക്തൻ അവനതിനെ സ്വീകരിക്കും. അവന് ഭക്തി ഉണ്ടെങ്കിൽ ശരി. അവൻ ആദ്യം ഗീത എടുത്തിട്ട് എന്താണ് നോക്കുന്നത്? ഗീതയിൽ ഭക്തിയെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? അവനാ ഭക്തിയെ സ്വീകരിക്കും. ഗീതയിൽ തത്വജ്ഞാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് തത്വജ്ഞാനത്തോട് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവനാ തത്വജ്ഞാനം മനസ്സിലാകാതെ ചെല്ലും. പക്ഷെ ഗീത കൊല്ലാൻ പറഞ്ഞെങ്കിൽ, ഈ കൊല്ലുന്ന വാസനയുള്ള മനുഷ്യരുണ്ട്, അവനെടുത്തിട്ട് എന്ത് ചെയ്യും? അവനത് മാത്രമേ നോക്കത്തുള്ളൂ, കൊല്ലാൻ ഈ പുസ്തകത്തെ എങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ അവനെന്ത് ചെയ്യും? അവൻ സ്വയം ധാർമ്മികനാവും, മറ്റുള്ളവരൊക്കെ അധർമ്മികളാവും. അവന് കൊല്ലണമെന്നുള്ളവരെയൊക്കെ അവൻ ശത്രുവാക്കും, അവന് കൊല്ലണമെന്നുള്ളവരെയൊക്കെ അധാർമ്മികരാക്കും. എന്നിട്ട് അവനിത് ഉപയോഗിച്ച് ആൾക്കാരെ കൊല്ലും. ഇതാണ് ഇതിന്റെ അപകടം. ധർമ്മവും അധർമ്മവും ഒക്കെ അവനവൻ തീരുമാനിക്കുന്നതാണ് അല്ലേ. പട്ടിയെ തല്ലിക്കൊല്ലണമെങ്കിൽ അവനെ പേപ്പട്ടിയെന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, തല്ലിക്കൊല്ല എളുപ്പമാണ്. അതുപോലെ നിങ്ങൾ കുറെ പേരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? ആദ്യം അവർ അധാർമ്മികരാണെന്ന് പറയുക. എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? അവനെ കൊല്ലുക. ഇതാണ് ഇതിന്റെ അപകടം. കൊല്ലാൻ പഠിപ്പിക്കുന്ന തത്വശാസ്ത്രങ്ങളുടെ അപകടം ഇതാണ്. അത് മനുഷ്യരുടെ ഇടയിൽ അശാന്തി ഉണ്ടായിക്കൊണ്ടേ. അപ്പോൾ ഭഗവത്ഗീതയിൽ നിരോധിക്കേണ്ട വരികളുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു ലിസ്റ്റ് തയ്യാറായി തരാം. ആ നിരോധിക്കേണ്ട വരികളെല്ലാം അടുത്ത് നിരോധിക്കണം. എവിടെയൊക്കെ കൊല്ലാൻ പറയുന്നു, എവിടെയൊക്കെ അറപ്പില്ലാതെ കൊല്ലാൻ പറയുന്നു, അതൊക്കെ നിരോധിക്കണം. അതൊക്കെ വെട്ടി മാറ്റിയിട്ട് ഒരു ഗീത നിങ്ങൾ പ്രസിദ്ധീകരിച്ച നന്നായി. അത് മാറ്റിക്കളഞ്ഞു. ഇന്നത്തെ കാലത്തിന് യോജിച്ച ഗീത. അതുകൊണ്ട് ഇവിടെ എന്തുമാത്രം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് ഇതൊക്കെ നടക്കുന്നു, എന്തു മാത്രം ജാതീയ കൊലപാതകങ്ങൾ നടക്കുന്നു, എന്തുമാത്രം മതപരമായ കൊലപാതകങ്ങൾ നടക്കുന്നു. ഇതിനെല്ലാം ഒരു കാരണം ഇത്തരം ഗ്രന്ഥങ്ങളാണ്. ധർമ്മത്തിന്റെ പേരിൽ കൊല്ലാൻ പറയുക, അവിടെയാണ് അല്ലേ. നിങ്ങളിപ്പോ ഇവിടെ ഇത്രയും പേരിരിക്കുന്നു, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയും, നിങ്ങളെല്ലാവരും കേൾക്കുകയാണല്ലോ പറയുന്നത് അല്ലേ. അപ്പോൾ കൊല്ലാൻ പറയുന്ന അങ്ങനെയല്ല. ഗീതയിൽ തന്നെ എന്താ ചെയ്യുന്നത്? ഒരുപാട് പേരവിടെ യുദ്ധം ചെയ്യാൻ നിൽക്കുകയാണ്. എത്ര 18 അക്ഷൗഹണി. അതിൽ നല്ല ഒരുത്തനെ സെലക്ട് ചെയ്ത്, നല്ല ഒരുത്തനെ സെലക്ട് ചെയ്ത് വേറെ ആരും കേൾക്കാതെ അവനോട് മാത്രം പറയണത് കൊല്ലാൻ. അങ്ങനെയാണെങ്കിൽ ഒരു മൈക്ക് കെട്ടിവെച്ച് എല്ലാവരുടെ അടുത്തും പറയേണ്ടേ? ഇത് ഗീത എന്താ പറയാത്തത്? എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ. എല്ലാവരും കൊല്ലാൻ നിൽക്കുകയല്ലേ. ഗൂഢാലോചന, ഇതാണ് ഗൂഢാലോചന എന്ന് പറയുന്നത്. കൊല്ലുന്നവരെപ്പോഴും ഗൂഢാലോചന നടത്തിയാ കൊല്ലുന്നത്. അവിടെ ഒരുത്തനോട് മാത്രം പറഞ്ഞു, നീ എല്ലാവരെയും കൊല്ല, ബന്ധുക്കളാണെന്നോ അതെന്നോ ഇതൊന്നോ ഒന്നും നോക്കണ്ട, എല്ലാവരെയും കൊന്നരേ. എന്നവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, എന്നെ കൊണ്ട് കൊല്ലിക്കല്ലേ കൊല്ലിക്കല്ലേ കൊല്ലിക്കല്ലേ എന്ന് പറയുന്നു. അവർക്ക് അവനോടെന്താ പറയുന്നു? കൊല്ല് കൊല്ല് കൊല്ല്. ഇത് പൈശാചികതയല്ലേ. രഹസ്യമല്ല, പറയുന്നത് രഹസ്യമാണെങ്കിലും പറയുന്ന കാര്യം പരസ്യമാണ്. കൊല്ലുക എന്നുള്ളത് തന്നെ വേറെ എന്തോന്നു ലക്ഷ്യം? ഇത് തന്നെ കൊല്ലുക. അതിന് പ്രത്യേകം കൊല്ലാൻ പറഞ്ഞാൽ വേറെ എന്താ ലക്ഷ്യം? കൊല്ലുക എന്നുള്ളതല്ലാതെ കൊല്ലുന്നതിന്റെ ലക്ഷ്യം കൊല്ലുക തന്നെ, വേറെ എന്താ? എന്നുവെച്ചാ കൊല്ലാൻ പറയുന്നതിനാ. ആ കൊല്ലാൻ എന്തുകൊണ്ട് പറഞ്ഞെന്നു? ഈ കൊല്ലുക എന്ന് പറയുന്നതിന്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, പഴയ കാലത്ത്, ഈ പഴയ കാലം എന്ന് പറയുന്ന പടയോട്ടങ്ങളുടെ കാലമാണ്. എന്ന് വെച്ചാൽ ജനാധിപത്യമില്ല, രാജാധിപത്യമാണ്, രാജാക്കന്മാരാണ് ഓരോ വാർഡിനും ഓരോ രാജാക്കന്മാർ. അപ്പോൾ ഈ രാജാക്കന്മാരാണ് അതിൻ്റെ ഇതിലൊന്ന് ഭരിക്കുന്നത്. ഇവർക്ക് കുറേ ഉപദേശകന്മാരുണ്ട്, അവരാണ് പുരോഹിതന്മാരെന്ന് പറയുന്നത്. അപ്പോൾ രാജ്യഭരണം നടത്തുന്നത് രാജാക്കന്മാരും പുരോഹിതന്മാരും ചേർന്നാണ്. അവരാണ് പണ്ട് ബ്രാഹ്മണരും ക്ഷത്രിയരെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ അല്ലാത്ത രാജാക്കന്മാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കൂടുതൽ കൂടുതൽ ഉപദേശകന്മാർ ഇവരായിരിക്കും. ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അന്ന് വർക്കല ഒരു രാജ്യമാണ്, ഇവിടെ കുറേ പുരോഹിതന്മാർ കാണും. ഈ പുരോഹിതന്മാർ രാജാക്കന്മാരെ ഉപദേശിക്കും, നീ പോയി നിന്റെ രാജ്യത്തിൻ്റെ അതിർത്തി വർദ്ധിപ്പിക്കുക, ഇല്ലെങ്കിൽ അവൻ വന്ന് ആക്രമിക്കും. അപ്പോൾ ആക്രമത്തെ ചെറുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് കയറി ആക്രമിക്കും. ആക്രമിക്കുന്നവരുടെയൊക്കെ യുക്തി വന്നു തന്നെ, നീ നിന്റെ അതിരനെ വലുതാക്കിയില്ലെങ്കിൽ അവൻ വന്ന് ആക്രമിക്കും. അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കൊള്ളയടിക്കണം, അവിടെയെല്ലാം എല്ലാം കൊണ്ടുവരണം. കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പുരോഹിതം പറയും, നീ കൊണ്ടുവരുന്നെല്ലാം, കൊള്ളയടിച്ച് കൊണ്ടുവരുന്നെല്ലാം നീ ദാനം ചെയ്യണം. ആർക്ക്? പുരോഹിതന്. ഇത് തന്നെ ഇതിന്റെ ലക്ഷ്യം. മറ്റുള്ളവരെ കൊള്ളയടിച്ചു കൊണ്ടുവന്ന് ദാനം ചെയ്യുക, ദാനം സ്വീകരിക്കുക, ഇതാണ് യുദ്ധം കൊണ്ടൊക്കെ അടിസ്ഥാനം, അത് തന്നെയാണ്. അതുകൊണ്ടാണ് അർജുനന് ധനഞ്ജയൻ എന്ന് പേര് കിട്ടിയത്. ധനം എന്ന് വെച്ചാൽ ഒരുപാട് രാജ്യങ്ങളെ ആക്രമിച്ച് ധനം ആർജിച്ചുകൊണ്ടുവന്ന് ചെയ്യുന്ന യാഗമാണ്. യാഗം ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്താ ചെയ്യുന്നത്, യാഗം ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഇത് വിരിച്ചു കൊടുക്കുകയാണ്. ഈ പുരോഹിതന്മാർക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ബാക്കിയുള്ളവർക്കും അല്പസ്വല്പം കിട്ടും, ഇല്ലാന്ന് ഞാൻ പറയുന്നു. ഏറ്റവും കാതലായ സാധനങ്ങളെല്ലാം ആർക്ക് കൊടുക്കും, ഈ ഉപദേശത്തിന് കൂലി, ഉപദേശിക്കുന്നതിന് കൂലി കൊടുക്കും. അല്ലേ, നിങ്ങളിവിടെ അധർമ്മസംഘത്തിൽ ഇങ്ങനെ ഉപദേശകന്മാരെ വെച്ചിട്ട് അവർക്ക് വലിയ തുക കൊടുക്കുന്നില്ലേ? അല്ലേ, കൊടുക്കുന്നുണ്ടോ? സെക്രട്ടറിയും പ്രസിഡന്റും ഒന്നുമല്ല, നിങ്ങൾ ഇരുന്ന് കുശുകുശുക്കുന്ന ഇതൊക്കെയാണെന്ന് എനിക്കറിയാം. ഇതെല്ലാരും ചെയ്യുന്നതാണ്, ഉപദേശകന്മാർക്ക് കാശ് കൊടുക്കുക, എന്നിട്ട് ഉപദേശകന്മാരെ പറയുന്ന ഏട്ടം കൊണ്ട് മറ്റുള്ളവരെ പീഡിപ്പിക്കുക. ഇതൊക്കെ പണ്ടും ഇപ്പോഴും ഒക്കെ ഉള്ള എല്ലായിടത്തും ചെയ്യുന്ന ഇത് തന്നെയാണ്. അപ്പൊ അത് അല്ലാതെ അതാണ് അതിന്റെ കാരണം, മനസ്സിലായോ? അപ്പൊ ഈ ഉപദേശകന്മാര് പുരോഹിതന്മാരെന്ത് ചെയ്യും, ഇവർക്കെപ്പോഴും ലൈവായി നിൽക്കണം. അപ്പോ ഇവരെപ്പോഴും ഇവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും യുദ്ധം ചെയ്യാൻ. എപ്പോഴും കേസുകൾ വേണം, അത് വേണം, ഇത് വേണം. ഇതൊക്കെ ലൈവായി നിലനിർത്തിയാലേ എന്ത് കിട്ടത്തുള്ളൂ, ഇവർക്ക് ആദായം ഉണ്ടാകത്തുള്ളൂ. ഇവർക്ക് ആദായം ഉണ്ടാവണമെങ്കിൽ ഇത് തന്നെ. നിങ്ങളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു തല്ലിപ്പൊളി ഒരു കേസ്, എന്തെങ്കിലും ഒരു കേസും കൊണ്ടൊരു വക്കീലിന്റെ അടുത്ത് പോവുക, വക്കീലിന്റെ അടുത്ത് നിങ്ങൾ ഇതും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ വക്കീൽ ഇപ്പൊ ശരിയാക്കി തരാം, സ്വാമി ഒന്നുകൊണ്ടും പ്രയാസപ്പെടണ്ട, ഈ കേസ് നമ്മൾ ജയിക്കും. എന്ത് മോശം കേസായാലും ശരി, ജയിക്കില്ല എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുള്ളതാണെങ്കിലും ശരി, വക്കീലിന്റെ അടുത്ത് എന്നാ വക്കീലെന്ത് പറയും, ഉറപ്പായിട്ടും ജയിക്കും, ഞാനിത് ശരിയാക്കി തരാമെന്ന് പറയും. കേസ് കൊണ്ട് അവസാനം തോക്കും, തോക്കുമ്പം വക്കീൽ എന്ത് പറയും, വക്കീൽ പറയും ഇതെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജയിക്കേണ്ട കേസായിരുന്നു, പക്ഷേ ജഡ്ജിയെ മറ്റവൻ കാശ് കൊടുത്ത് സ്വാധീനിച്ചു. മേളിലൊരു ജഡ്ജി ഇരിപ്പുണ്ട്, അയാൾ ആരെയും കാശ് വാങ്ങിക്കുന്നതിന് നമുക്ക് അവിടെ പോകാമെന്ന് പറയും. മനസ്സിലാവും? ഇത് തന്നെ പുരോഹിതന്മാർ കൊണ്ട് ചെയ്തു, പുരോഹിതന്മാർ കൊണ്ട് ചെയ്തത് ഇതൊക്കെ തന്നെയാണ്. ധനലാഭത്തിന് വേണ്ടി ചെയ്തതാണ്. പിന്നെ ഇവർക്ക് രാഷ്ട്രീയ സ്വാധീനം, ഞാൻ പറയുന്നതനുസരിച്ചാണ് രാജ്യം നടക്കുന്നതെങ്കിൽ, താൻ പറയുന്നതാണ് രാജ്യത്തിന്റെ നിയമങ്ങളെങ്കിൽ അവൻ പൂജിതനാവും, ആദരണീയനാവും. ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കും. നിങ്ങൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു രാജാവ് ഇങ്ങനെ ഒരു ഉയർന്ന സിംഹാസനത്തിരിക്കും, രണ്ട് സൈഡിലും കുറെ ആൾക്കാരിരിക്കും, മന്ത്രിമാരെന്നൊക്കെ പറയുന്നത്. ഇവരൊക്കെയാണ് കൂടുതലും പുരോഹിതന്മാര്. ഇവരവിടെ ഇരുന്നു കൊണ്ടാണ് രാജാവിനെ ഉപദേശിക്കുന്നത്. അപ്പൊ അവർക്ക് ആ കസേരകളിലൊക്കെ ഇരിക്കാം. ഇതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത്തരം ഗ്രന്ഥങ്ങളിൽ ഉള്ള ആത്മീയ വശം വിട്ടുകഴിഞ്ഞാൽ ബാക്കി പറയുന്ന ഹിംസകളാണ്. ഇതിനെ ആത്മീയതയെന്ന് വ്യാഖ്യാനിക്കുകയാണ്, അതാണ് അപകടം. കൊല്ലുന്നതിന് കുഴപ്പമില്ല, നിനക്ക് കൊല്ലുന്നവന് നോവാതിരുന്നാൽ മതിയെന്നാ പഠിപ്പിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കുക, കൊല്ലുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല, പക്ഷെ അത് ആർക്ക് നോവരുത്? ആർക്ക് നോവരുതെന്നോ? കൊല്ലുന്നവന്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അസംഗനായി കൊല്ലണമെന്നാണ്. കൊലയോട് ഒരു ആസക്തിയില്ലാതെ കൊല്ലുക, അപ്പൊ കൊല്ലുന്നവന് നോവും ഇല്ല. അപ്പൊ ഈ ചാകുന്നവന് നോവും എന്നുള്ള കാര്യം എന്തെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഗീതയിൽ എവിടെയെങ്കിലും? എവിടെയെങ്കിലും പറയുന്നുണ്ടോ നീ വാളുകൊണ്ട് വെട്ടിയാൽ അമ്പ് കൊണ്ട് കുത്തിയാൽ അവന് വേദനിക്കും ഈ കാര്യം പറയുന്നുണ്ടോ? ഇല്ല. അവനോട് പറയുന്നുണ്ടോ നീ ചാകുമ്പം നിസ്സംഗനായി ചാവണമെന്നില്ല, കാരണം ഇവന്റെ ചെവിയിൽ രഹസ്യമായി പറയുകയാണ്. അപ്പൊ കൊല്ലിക്കുന്ന ശാസ്ത്രം വളരെ അപകടകരമാണ്. അതുകൊണ്ടാണ് നരായുരുവിനോട് ഗുരു ചോദിച്ചത് ഇതൊക്കെ ചെയ്ത് ശരിയാണോ ചിന്തിക്കാൻ വേണ്ടി. എന്നിട്ട് നരായുരുവിന് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊലയെ കൊലയായി ആരെങ്കിലും തിരിച്ചറിഞ്ഞോന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പൊ കൊലയെപ്പോലും ആത്മീയമായി വ്യാഖ്യാനിക്കുന്നത് അപകടകരമാണ്. അവിടെയാണ് പ്രശ്നം. ഒന്നിട്ട് മോക്ഷം കൊടുക്കുന്നത് എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. അപ്പൊ ദൈവമായി കഴിഞ്ഞാൽ കൊന്നുകളെ എന്ന് പഠിപ്പിക്കുന്നത് ഭയങ്കര അപകടമാണ്. ഈ മതഗ്രന്ഥങ്ങളിലെല്ലാം കൊലയെക്കുറിച്ച് പറയുന്നു. നരകത്തിലിട്ട് ചുട്ടിരിക്കുന്ന അല്ലാഹുവിനെ കുറിച്ചും യഹോവയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഖുർആനിലും ബൈബിളിലും എല്ലാം. അതങ്ങ് ബാക്കിൽ പോകണം. ഇതുവഴി പോയിട്ട് ആ അപ്പുറത്തെ ഒരു ഘട്ടം ഉണ്ടല്ലോ, ആ അവിടെയാണ്. അല്ലല്ല, അവിടെ ഇതിന്റെ മേലെ ഘട്ടമില്ല, അവിടെ പോയാണ്. അപ്പോ ഇതാണ് ഇതിന്റെ അപകടം. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം. ആത്മീയതയൊക്കെ നല്ലത് തന്നെ. അനുകമ്പയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന പൈശാചിക ശാസ്ത്രങ്ങളെ ഇതിനോട് യോജിപ്പിക്കാൻ പറ്റി. ആ ഭാഗങ്ങളെയൊക്കെ വെട്ടിക്കളയേണ്ടി വരും. ഇവിടെ പറയുന്ന ഒരു പീഡ വിറമ്പിനും വരുത്തും, അത് ഗുരുവിന്റെ ആശയം ഒരാൾ എഴുതിയിരിക്കുകയാണ്. ഇതാണ് ഗുരുവിന്റെ ആശയം. അപ്പൊ മറ്റേ ഇതും കൂടെ ഒരിക്കലും നമുക്ക് യോജിപ്പിക്കാൻ പറ്റില്ല. മനുഷ്യന് ആത്മീയതയെ കുറിച്ച് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. പക്ഷെ അന്നത് ആവശ്യമായിരുന്നു. എന്തുകൊണ്ട്? പടയോട്ടങ്ങളുടെ കാലഘട്ടത്തിൽ എപ്പോഴും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ് പണി. അപ്പൊ യുദ്ധത്തിന് ആവേശം കൊടുക്കാൻ പടപ്പാട്ടുകൾ രചിക്കുക എന്ന് പറയുന്നത് അന്ന് സ്വാഭാവികമായൊരു കാര്യമായിരുന്നു. അത് കാലഹരണപ്പെട്ട് പോയി. ഇന്ന് അതിന്റെ ആവശ്യം മനുഷ്യന് സമാധാനത്തിലുള്ള പാട്ടുകളാണ് വേണ്ടത്. അതിന് ഇതൊക്കെ വേണ്ട, അനുകമ്പാദേശവും ജീവകാരുണ്യ പഞ്ചകവും ഒക്കെ വേണ്ടത്. അതിപ്പോ ഈ തീവ്രവാദം എന്ന് പറയുന്നതേ ഹിന്ദുക്കളുടെ ഇടയിലും ഉണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയിലും ഉണ്ട്, എല്ലാ മനുഷ്യരുടെ ഇടയിലും ഉണ്ട്. തീവ്രവാദം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബ്രെയിനിന്റെ ഒരു സൃഷ്ടി തന്നെയാണ്. അതിനൊരു മതത്തിന് കുറ്റം പറയാൻ പറ്റില്ല. സാധാരണ മതവിശ്വാസികളെന്ന് പറയുന്നവര് അവര് സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഹിന്ദു എന്ന പേരിലോ മുസ്ലിം എന്ന പേരിലോ ക്രിസ്ത്യൻ എന്ന് പറയുന്ന പേരിലോ തീവ്രവാദം പറയാൻ പറ്റില്ല. മനുഷ്യരുടെ ഇടയിൽ തീവ്രവാദികളുണ്ട്. അത് വെറുതെ, അതൊക്കെ അതിലൊന്നും യാതൊരു കാര്യമില്ല. മുസ്ലിങ്ങൾ എത്രയോ മുസ്ലിങ്ങൾ അങ്ങനെ എന്താണ് തീവ്രവാദികളെന്ന് മുദ്ര കുത്തുന്നത് തെറ്റാണ്. അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പറയുന്നതാണ്, രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി. കാരണം ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് കുറച്ചു പേരെ ഒരുമിച്ച് നിർത്തുക. പണ്ട് ചെവീരി വരുന്നവര് ഇവിടുത്തെ ലീഡർ പറയുന്നത് നമ്മുടെ ചുറ്റുപാട് മുഴുവൻ നമ്മുടെ ശത്രുക്കളാണ്, നിങ്ങളെല്ലാം എന്റെ കൂടെ നിൽക്കണം, ഇവിടുത്തെ സ്ഥിരം പരിപാടിയായിരുന്നു. ഇത് ഫാസിസ്റ്റുകളുടെ ഒരു ലക്ഷണമാണ്. നമ്മളൊക്കെ അത് വിശ്വസിക്കും, നമ്മളും കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ ചുറ്റുപാട് മുഴുവൻ നമ്മുടെ ശത്രുക്കളാണ്. ഫാസിസത്തിന്റെ ഒരു അടയാളമാണത്. ഒരു അപരവനെ സൃഷ്ടിക്കുക, അപരനെ സൃഷ്ടിച്ചിട്ട് അവനെ ചൂണ്ടിക്കാണിച്ചിട്ട് കുറെ പേരെ തന്റെ കൂടെ നിർത്തുക, തനിക്ക് ശക്തി ഉണ്ടാക്കാൻ വേണ്ടി. അത് വ്യക്തിപരമായ സ്വാർത്ഥത്തിന് വേണ്ടി ഇവിടെ നടന്ന കാര്യമാണ്. അപ്പൊ ഞാനും ആ ഗാംഗിപ്പെട്ട ആളാണ്. എന്താ പറയുന്നത്, നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. ശത്രുക്കളത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് ആൾക്കാർ ഒരുമിപ്പിക്കുക വെറുതെയാണ്. അതാണ് ഈ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദി എന്ന് പറയുന്നത്. യാതൊരു അർത്ഥമില്ല. തീവ്രവാദം എന്ന് പറയുന്നത് അത് നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ബ്രെയിൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ ആർക്കും തീവ്രവാദിയാക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങളെ ബ്രെയിൻ സപ്പോർട്ട് ചെയ്താലേ അതാകത്തുള്ളൂ. പിന്നെ ഇതാണ് സാഹചര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അവൻ ശത്രുവാണ്, എപ്പോഴും കയ്യിൽ ആയുധം വയ്ക്കണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്കും കയ്യിലൊരു ആയുധം വയ്ക്കണമെന്ന് തോന്നും. അത് ഫാസിസ്റ്റുകളുടെ ഒരു ഇതാണ്. ജർമ്മൻകാരെ മുഴുവൻ ഒരിക്കൽ നാസികൾക്കെതിരെ തിരിച്ചുവിട്ട അങ്ങനെയാണ്. ജാതീയ വിദ്വേഷങ്ങളിവിടെ ഉണ്ടാക്കിയ അങ്ങനെയാണ്. വംശീയ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനെയാണ്. രാഷ്ട്രീയ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനെയാണ്. അതിനപ്പുറം അതിനകത്തൊന്നുമില്ല. ഇതൊക്കെ ചില ആൾക്കാരുടെ പ്ലാൻ അനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. പറയും അതൊരു വിദ്വേഷം നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുകയാണോ, മുസ്ലിമാണോ ഇത്. നമ്മൾ ആലോചിക്കണം തിരിച്ച്. ഈ പറയുന്ന അതെല്ലാം തീവ്രവാദികൾ ഈ വേഷം കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വേഷം ധരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾ തീവ്രവാദികളെന്നാണ്. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ചിത്രം അവരുണ്ടാക്കി വിടുകയാണ്. ആ തീവ്രവാദിയാണോ അല്ലേ നമുക്കേ അറിയാൻ പറ്റും. പക്ഷെ നിങ്ങളൊരു പൊതു സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കായികവസം കണ്ടാൽ നിങ്ങൾ തീവ്രവാദികളാണെന്ന് നിങ്ങളെ തിരിച്ചറിയുന്നവർ കാണും. അത് എന്താണ് ഈ പറയുന്ന രീതിയിലൊരു ബ്രെയിൻ വാഷ് ചെയ്യുന്നതാണ് കുറെ ആൾക്കാർ. ഇത് തന്നെയാണ് നിങ്ങളിൽ സംഭവിക്കുന്നത്. ഒരു തലയും കെട്ടും താടിയും കണ്ടു കഴിഞ്ഞാൽ അവൻ തീവ്രവാദിയാണെന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പം അവനെ കാണുമ്പോൾ നമ്മൾ അങ്ങനെയാ തിരിച്ചറിയുന്നവൻ കുഴപ്പക്കാരനാണ്. അപ്പം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അപരവത്കരണം, ശത്രുതാ മനോഭാവം സൃഷ്ടിച്ചെടുക്കുന്നതാണ്. അപരൻ അവൻ അപകടകാരിയാണ്, അവൻ നിന്നെ കൊല്ലാൻ വരികയാണ്. ഇതിന് നിങ്ങൾ മറ്റ് ഇരകളെ സൃഷ്ടിക്കുമ്പം മനസ്സിലാക്കണം നിങ്ങൾ ഇതിന് ഇരകളാണ്. സ്വാമി പറഞ്ഞിട്ടേ ഒരുതം വഴിയിൽ വെച്ച് കണ്ടപ്പോൾ തുപ്പിയെന്ന്. കാരണം ഇതാണ്, കാരണം അവൻ്റെ അവനെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഇവൻ ഈ വസ്ത്രം ധരിച്ച് നടക്കുന്നവൻ ഇവൻ തീവ്രവാദിയാണ്. അപ്പോൾ അവൻ സ്വാഭാവികമായിട്ട് തുപ്പും. ഇതേ മനോഭാവം തന്നെ നിങ്ങളുടെ മനസ്സിൽ തലയ്ക്കകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എന്താണ്, വെള്ളത്തലക്കെട്ടും താടിയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും അവനെ തുപ്പാൻ നോക്കും അടുത്താരും ഇല്ലെങ്കിൽ. എന്തുകൊണ്ട്? നിങ്ങളുടെ മനസ്സിൽ ഇത് പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഈ പഠനമാണ് മാറ്റേണ്ടത്, ഈ മനോഭാവമാണ് മാറ്റേണ്ടത്, ഇല്ലാതെ ഇതിന് പരിഹാരമില്ല. അതൊരു ഫാസിസമാണ്, അതിനാണ് ഫാസിസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത്. അതാണ് മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ പൊതുധാരണ സമൂഹത്തിൽ, വ്യക്തികളിലല്ല, സമൂഹത്തിൽ പൊതുവായ ധാരണ ഉണ്ടാക്കിയെടുക്കണം. അതല്ല ശരിയായ കാഴ്ചപ്പാട്. ഒരു വംശത്തെ, ഒരു വർഗത്തെ, ഒരു ജാതിയെ ഒന്നും ഒരിക്കലും ഒരു മുദ്ര കുത്താൻ പാടില്ല. അങ്ങനെ മനുഷ്യരിലെ എല്ലാ കൂട്ടത്തിലും എല്ലാ വിഭാഗങ്ങളും കാണും എന്നുള്ള. പിന്നെ ഈ പ്രശ്നം വരുന്നത് നിങ്ങൾ അവിടെ ലഹള നടന്നപ്പം എന്തായിരുന്നു, മുസ്ലിങ്ങളെല്ലാം ക്രിസ്ത്യാനികളെ അല്ല ഹിന്ദുക്കളെ ആക്രമിച്ചില്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇത് രണ്ടു ഭാഗത്തും ഉണ്ടാവും. ഒരു ലഹള ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ വെറുതെ ഇരിക്കുന്നവനും കയ്യിലായുധം കൊടുക്കും. അപ്പോൾ പിന്നെ അവന് സ്വയരക്ഷയാണ്, സ്വയരക്ഷയ്ക്ക് വേണ്ടി മറ്റവനെ കൊല്ലണമെന്ന് തോന്നുന്നുണ്ട്. രണ്ടു കൂട്ടരും ആയുധം കൊടുക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു സാഹചര്യം ക്രമേണ രൂപപ്പെടുത്തി രൂപപ്പെടുത്തി രൂപപ്പെടുത്തി അവസാനം മനസ്സിൽ ഹിംസയില്ലാത്ത മനുഷ്യനെയും ആയുധം എടുപ്പിക്കുക ചെയ്യുന്നത്. ഇത്തരം പഠനങ്ങൾ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലുക എന്നൊക്കെ പറയുന്ന ഇത്തരം പഠനങ്ങൾ മനുഷ്യനെ എന്താണ്, സാധുവായ ഒരു മനുഷ്യനെ കൊണ്ടുപോലും ആയുധം എടുപ്പിക്കും. അതാണ് അപകടം. ശരി.